നിങ്ങളുടെ ധാരണ. അതുകൊണ്ടാണ് സഹോദരന അയ്യപ്പന് ആത്മീയതയില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ടാമത് പറഞ്ഞിടത്ത് അരുളാൽ വരും ഇമ്പം അൻപകന്ന് ഒരു നെഞ്ചാൽ വരും അല്ലലോ ഒക്കെയും. അവിടെ രണ്ട് പദങ്ങളൂടെ വന്നു, അരുളാൽ വരും ഇമ്പം, അരുൾ വന്നു, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലല്ലോ അൻപ് വന്നു. ഇനി അവിടെ രണ്ടുപേരെയൂടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അടുത്ത പദ്യം നോക്കണം, മൂന്നാമത്ത്. അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അത്രയും മതി. ഒന്നാമത്തെ പദ്യത്തില് അനുകമ്പ, രണ്ടാമത്തെ പദ്യത്തില് അരുളും അൻപും, മൂന്നാമത്തെ പദ്യത്തിൽ പറയണം അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്. വ്യക്തമാണല്ലോ. ഈ മൂന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞത് വ്യക്തമാണല്ലോ. എന്താണ് അരുള് അൻപ് അനുകമ്പ? ഈ മൂന്ന് നമ്മൾ കേട്ടാണല്ലോ. ഈ മൂന്നിനും പൊരുൾ ഒന്നാണ്. ഏതാണ് ആ പൊരുള്? എന്താ പറഞ്ഞ്, എന്താണ് ആ പൊരുൾ? ചോദിച്ചതിന് കൃത്യമായ ഉത്തരം പറയുന്നു. കൃത്യം വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്, കുറെ പറഞ്ഞ ഒന്നും ശരിയാവും, ലോട്ടറിയാണ്. നിനക്ക് ബോധ്യമാകുന്ന ഉത്തരം പറയണം. ഒരു ഒരാൾക്ക് ഒരു തവണയെ പറയാൻ ചാൻസ് ഉള്ളൂ, രണ്ടാമത് ഇന്ന് പറയാൻ പാടില്ല, പോയി. ഇനി ആളിന് ചാൻസ് ഇല്ല. ആലോചിച്ച് പറയണം. ഒരു തവണ പറയാൻ രണ്ടാമത് പറയാൻ പറ്റില്ല, എല്ലാവരും പറയും വേണം. പോയി, ചാൻസ് പോയി. അടുത്തയാളെന്താ പറഞ്ഞ്? പോയി, ചാൻസ് പോയി. ഇനി മൂന്ന് പേർക്ക് നാല് പേർക്കുണ്ട്. ഈ സ്വാമിക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുന്നു, സീനിയർ അല്ലേ, ഒരു ചാൻസ് കൊടുത്തരുന്നു. പോയി, അതും പോയി. ഇനി ഇവിടെ രണ്ടുപേര് ഇതാ അങ്ങേറ്റ ഒന്നും ഉണ്ടായിരിക്കുന്ന ആള്. എന്താണ്, എന്തെങ്കിലും പറയും, എന്തെങ്കിലും ഒന്ന് പറയും. ശരി, പോയി, ചാൻസ് പോയി. അടുത്തത് ശരി, അവിടെ സമയം കൊടുക്ക. എന്താണ്, എന്തെങ്കിലും പറ. പോയി, അടുത്ത ആള്. അല്ല, ഇവിടെ ഒരാളും ഉണ്ടായിരിക്കുന്നു. പറയും, പറയും, കുനിഞ്ഞിരുന്നുള്ള കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് പറയും. ഇതൊന്നും അല്ല, ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് സമ്മതമാകും. അതായത് അരുള് അൻപ് അനുകമ്പ മൂന്നെണ്ണം, മൂന്നിനും പൊരുൾ ഒന്നാണ്. പൊരുളെന്ന് വെച്ചാൽ അർത്ഥം, ഒരർത്ഥമാണെന്ന് പറഞ്ഞു. ആദ്യം അനുകമ്പയെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് എന്തിനെ കുറിച്ച്? അരുളിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അൻപിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം ഗുരു എന്ത് ചെയ്തു? ഗുരു എന്ന് വെച്ചാൽ എഴുതിയ ആളാണ്, എന്റെ വായിലെപ്പോഴും ഗുരു എന്നേ വരത്തുള്ളൂ. ആദ്യം എന്താണ് അനുകമ്പ എന്ന് നിർവചിച്ച്, എന്താണ് ഒരു പീഡ ഇറമ്പിനും വരുത്തരുത്, ഇതാണ് അനുകമ്പ. എന്നിട്ട് പറയാണ് അനുകമ്പ അരുൾ അൻപ് മൂന്നിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ. നിർമ്പോ അർത്ഥം ഏതായിരിക്കും? ഒരു പീഡ അരുമ്പിനും വരുത്തരുത്, ഇതാണ് മൂന്നിൻ്റെ അർത്ഥം. സ്വാമി എന്ന് പറഞ്ഞു ആദ്യം അനുകമ്പയുടെ അർത്ഥം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു പീഡ എരമ്പിനും വരുത്തരുത്. എന്നിട്ട് പറഞ്ഞു പിന്നീട് രണ്ടു വാക്കുകൂടെ പറഞ്ഞത് അരള് അൻപ്. എന്നിട്ട് പറയാണ് ആദ്യം പറഞ്ഞ ആ അനുകമ്പയും അരളും അൻപും മൂന്നിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം അന്വേഷിച്ച് ഡിക്ഷണറി എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടില്ല? അർത്ഥം പറഞ്ഞു, അനുകമ്പ എന്താണെന്ന് ഗുരു തന്നെ നിർവചിച്ചു. മനസ്സിലായോ? എഴുതിയ ആള് തന്നെ നിർവചിച്ചു. എന്താണ് അനുകമ്പ? ഒരു പീഡ എറുമ്പിനും വരുത്തുന്നതിനു. ഇനി രണ്ട് വാക്ക് പറഞ്ഞാലും മൂന്നിന്റെ അർത്ഥം ഒന്ന് തന്നെ. അപ്പൊ ഈ മൂന്നിന്റെയും പൊരുൾ അല്ലെങ്കിൽ അർത്ഥം എന്താണ്? ഒരു പീഡ പരമ്പിനും വരുത്തരുത്. നിങ്ങളെപ്പോലെ തന്നെ ഇതിന്റെ വ്യാഖ്യാനം എഴുതിയ മിക്കവാറും പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഈ മൂന്നിന്റെ അർത്ഥം ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ അത് ഏതർത്ഥമെന്ന് മനസ്സിലായി. എല്ലാവരും പറയുന്നുണ്ട്, ഇവിടുത്തെ മുൻ മുഖ്യാചാര്യനാണ് എം എച്ച് ശാസ്ത്രി, അദ്ദേഹം മൂന്ന് വാക്യനം മൂന്നർത്ഥം എഴുതി. ഏത് ഇവിടെ ഈ പദ്യം എഴുതിയാൾ എന്തർത്ഥം എഴുതിയോ അതിനെ വിട്ടിട്ട് മൂന്ന് വാക്യനം മൂന്നർത്ഥം എഴുതി. എന്നിട്ട് പറയുന്ന ഇതിനെയൊക്കെ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ രണ്ട് വ്യാഖ്യാനമാണ് ഞാൻ നോക്കി, ബാലകൃഷ്ണൻ നായർ സാറിൻ്റെയും എന്താണ് എം എസ് ശാസ്ത്രി. ശാസ്ത്രി അരുളെന്ന് പറയുന്നതിന് എഴുതിയിരിക്കുന്നത് അനുഗ്രഹ ബുദ്ധി എന്നാണ്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ അർത്ഥമുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ പദ്യമായിട്ട് അതിന് ബന്ധമില്ല. അനുഗ്രഹ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹിക്കുക, ദീർഘായുഷ്മാൻ ഭവ, അനുഗ്രഹ ബുദ്ധിയാണ്, അതാണ് അവിടെ പറയുന്നത്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടുകൂടി നീ ദീർഘകാലം വാഴട്ടെ എന്ന് പറയുന്നതാണ് അനുഗ്രഹ ബുദ്ധി. ലോട്ടറി അടിക്കട്ടെ എന്ന് പറയുന്നത് എന്താണ്? അനുഗ്രഹ ബുദ്ധിയാണ്, അതാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, ഇതാണ് അനുകമ്പ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അനുകമ്പയുടെയും അരുളിൻ്റെയും അൻപിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ. ഇനി ആരും നമ്മൾ നിർവചിക്കാൻ പോകേണ്ട കാര്യമില്ല, അത് എഴുതിയ ആള് തന്നെ നിർവചിച്ചു കഴിഞ്ഞു. മൂന്നിൻ്റെ അർത്ഥം ഒന്നാണ്, എന്താണ്? ഒരു പീഡ എറുമ്പിനും ഇത് ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് മുമ്പോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കാതെ വ്യാഖ്യാനം എഴുതിയവരെല്ലാം കാടുകളിലും ഇങ്ങനെ തിരഞ്ഞു കിടക്കുകയാണ്, വ്യാഖ്യാന കാടുകളിലാണ്. ഈ കാര്യം മനസ്സിലാകാതെ മുമ്പോട്ട് പോയാൽ എങ്ങനെ ശരിയാകും? അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ, കാരണം ഈ വാക്കിനൊക്കെ നാനാർത്ഥങ്ങളുള്ള വാക്കുകളാണ്. അരുളിന് പല അർത്ഥമുണ്ട്, അൻപിന് പല അർത്ഥമുണ്ട്, അനുകമ്പ ഉണ്ട്. അതാണ് അവിടെ പറഞ്ഞത് പൊരുൾ. സാറിന് പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പൊരുൾ എന്നുവെച്ചാൽ അതിൻ്റെ പരമമായ താല്പര്യം. എന്നുവെച്ചാൽ ഇത് എഴുതിയാണെന്ന് പറയാം ഈ വാക്കുകൾ, ഈ വാക്കുകൾക്കെല്ലാം പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അനുകമ്പയെ നിർവചിച്ച് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. തുടർന്ന് രണ്ടാമത്തെ പദ്ധതി വന്ന അരുളിൻ്റെയും അൻപിൻ്റെയും അർത്ഥവും അത് തന്നെയാണ്. അപ്പം ഇവിടെ അനുകമ്പ എന്ന് പറയുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ, എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, വേറെ ഒരർത്ഥം കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അത് അരുളെന്ന് പറഞ്ഞാലും അതേ അർത്ഥത്തെ തന്നെ എടുക്കണം, അൻപെന്ന് പറഞ്ഞാലും അതാണ് ഞാൻ പറഞ്ഞത്. തിരുക്കുറളിൽ വരുന്ന അരുൾ ഉടയിമൈ അൻപുടയിമൈ ഇവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ. മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ബന്ധം കൂടെ കണ്ടെത്തി അവിടെ നമ്മൾ ഏത് കാര്യം മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതെങ്ങോട്ടാ പോകുന്നത് അത് നമ്മളൊന്ന് മനസ്സിലാവും. വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് വായിച്ചു പോകും, ആൾക്കാർ വേണ്ടത്ര ശ്രദ്ധിക്കാതെ അങ്ങ് എഴുതിവിടും. വായിക്കുക, എഴുതുക, വായിക്കുക, യാതൊരു ശ്രദ്ധയും ആരും കൊടുക്കത്തില്ല. ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ 3 മണിക്കൂർ പ്രസംഗിക്കും, പക്ഷേ അതിൻ്റെ കാര്യം എന്താണ്? മറ്റ് വ്യാഖ്യാനങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല, ബാക്കിയുള്ളവരെങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, എന്തെങ്കിലും വ്യാഖ്യാനങ്ങളില്ല. ഞാൻ നോക്കാറേ ഇല്ല. ഒന്നാമത് എൻ്റെ ഇല്ല, അതില്ല, ഉണ്ടെങ്കിൽ നോക്കൂ. അമ്മോദേശവും ദർശനമാനയൊക്കെ ചിലടത്ത് നോക്കിയിട്ടുണ്ട്, ചിലടത്ത് ശരി വരും, ചിലടത്ത് വരും. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, എല്ലാവരും ഒരുപോലെ വ്യാഖ്യാനിക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് എല്ലാവരും ഒരുപോലെ തന്നെ വ്യാഖ്യാനിക്കണം. ഇവിടെ മാറ്റാൻ ആർക്കും അവകാശമില്ല. എന്തുകൊണ്ട്? എഴുതിയ ആള് തന്നെ പറയുകയാണ്. അല്ല, എല്ലാവരും ഒരേ തരത്തിൽ വ്യാഖ്യാനം എഴുതണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ വ്യാഖ്യാനിക്കുന്നതാണ് ശരി, ബാക്കിയുള്ളവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണെന്ന് ആർക്കും എനിക്കോ വേറെ ആർക്കോ പറയാൻ അവകാശമൊന്നുമില്ല. ആര്? ആ, അത് അത് വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് ശാസ്താംകോട്ട. ആ, ശാസ്താംകോട്ടയാണ് ആദ്യം കൂട്ടിയത് വളരെ വിപുലമായിട്ട്. അന്ന് നടായൂരും പിന്നെ നടായൂരും വിനാരായണ പ്രസാദും പന്മന ആശ്രമത്തിലും താമസിച്ചു അന്ന്. അപ്പോ അതിന്റെ എഫ് എസ് സി ടിയുടെ എം കെ കെ നായരായിരുന്നു അതിന്റെ സംഘാടകൻ. ഈ പാർലമെന്റിന്റെ കുമ്പളം അവരൊക്കെ ഇരുന്ന അതിന്റെ സംഘാടകർ. വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു, വലിയ രീതിയിലാണ് നടത്തിയത്. അപ്പൊ അവിടെ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ മുനിനാരായണ പ്രസാദിനോട് സംസാരിച്ചിട്ടുണ്ട്. വലിയൊരു പരിപാടിയായിരുന്നു അത്. ശാസ്താംകോട്ട നടത്തിയപ്പോൾ അത് വലിയ വിജയമായിരുന്നു. അത് ശരിയാണ്. എങ്ങനെ? ആ, അതൊക്കെ ഇപ്പോ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ധാരാളം നടക്കുന്നു. യു എന്നിന്റെ നേതൃത്വത്തിൽ തന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിനൊന്നും വലിയ കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ജിയോ പൊളിറ്റിക്സിൽ, അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ സ്വാധീനം നടക്കുന്നും അതിനൊന്നും വലിയ ഒന്നും കഴിയുന്നില്ല. ഇപ്പം നടന്ന കാലാവസ്ഥയുടെ ഒന്ന് നടക്കുന്നുണ്ട്. നടക്കാറുണ്ട് ഇടയ്ക്ക്. അന്താരാഷ്ട്രീയ രാഷ്ട്രീയമുണ്ട്, അവിടെ ഇതിനൊന്നും വലിയ സ്വാധീനമില്ല. ഓരോ സംഘടനകളൊക്കെ സംഘടിപ്പിക്കും. ഇപ്പൊ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നു, അതിലൊന്നും ഇടപെടാൻ അവർക്ക് കഴിയത്തില്ല. യു എന്നിന് പോലും ഇടപെടാൻ കഴിയുന്നില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു ചർച്ചകൾ ആയിട്ട് നല്ലതാണ്. അങ്ങനെ ഒരു നല്ല ചിന്തകളൊക്കെ വരുന്ന നല്ലതാണ്. യുദ്ധത്തിനൊക്കെതിരായ ഒരു വിചാരം എന്നുള്ളതിനപ്പുറം ഇതിനൊന്നും തടയിടാൻ അവർക്ക് പറ്റുന്നില്ല ആർക്കും. അതൊക്കെ ഉണ്ടാകും, നല്ലത് തന്നെയാണ്, മോശമൊന്നുള്ളതല്ല. ക്രിയാത്മകമായ ഫലം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് സംഭവിക്കേണ്ട എന്താണ്? യുദ്ധങ്ങൾ തടയുക അല്ലെങ്കിൽ തുടങ്ങിയാതെ അവസാനിപ്പിക്കുക, ഈ രണ്ടും കഴിയുന്നില്ല. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ലോക സമസ്ത സുഖലോകം പറഞ്ഞ് ലോകത്തൊരു സമാധാനം ഉണ്ടാകാനൊന്നും പോകുന്നില്ല. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിട്ട് എന്ന് പറയുന്നത്. എന്താണ് ലോക സമസ്ത സുവിനോ പോകുന്നു? ലോകത്തിന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു സമാധാനം ആർക്കും ഉണ്ടാകത്തില്ല. അതിന് ക്രിയാത്മകമായ പരിപാടികൾ വേണം. അല്ല, നമ്മൾ ഇരുന്നു കൊണ്ട് കണ്ണടച്ച് ചൊല്ലിയെന്നും പറഞ്ഞ് ലോകത്ത് ആർക്കും സമാധാനമൊന്നും ഉണ്ടാകത്തില്ല. സമാധാനം നടപ്പിലാക്കാൻ നമുക്ക് പദ്ധതികൾ വേണം, പ്രായോഗികമായ പരിപാടികൾ വേണം, എന്നല്ലേ സമാധാനം വരത്തുള്ളൂ. അതല്ലേ നമ്മളിവിടെ ഇരുന്ന് എല്ലാ ദിവസവും ഓം ശാന്തി ശാന്തി ശാന്തി എന്ന് പറയും. ഇവിടെ ആർക്കെങ്കിലും ശാന്തിയുണ്ടോ? പുറത്ത് ഈ കുന്നിന് താഴെ ജീവിക്കുന്നവർക്ക് ഒരുപാട് ശാന്തിയുണ്ട്. ഇവിടെ ആർക്ക് ശാന്തിയില്ല? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ശാന്തിയില്ലാത്ത? അതായത് ശാന്തിയെ എങ്ങനെ ശാന്തി കൊണ്ടുവരണോ അതിന്റെ പ്രായോഗികമായ ആർക്കും ഒരു ഐഡിയ ഇല്ല. സാഹോദര്യത്തിൽ ഇവിടെ നിലനിൽക്കും. ഇവിടെ പറയുന്ന അനുകമ്പ ഇതൊക്കെ സാഹോദര്യത്തിൽ നിലനിൽക്കും. ആ സാഹോദര്യം ഇല്ലാത്തടത്ത് എങ്ങനെ ശാന്തി ഉണ്ടാവും? എങ്ങനെയാണോ നിങ്ങൾ പരസ്പര ഉള്ളിൽ ശത്രുതകൾ വച്ച് വിദ്വേഷത്തോടുകൂടി പെരുമാറുന്നിടത്ത് എങ്ങനെയാണ് ശാന്തി ഉണ്ടാവും? നിങ്ങൾക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ശാന്തി പുലർത്താൻ പറ്റില്ല. സമൂഹത്തിന് ശാന്തി ഉണ്ടായാലേ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും. അല്ല, ഒറ്റയ്ക്ക് ഒരാൾക്ക് ശാന്തനായിരിക്കാൻ പറ്റില്ല. നമുക്ക് ആ സമൂഹത്തിൽ വരണം, ആ സമൂഹത്തിൽ ശാന്തി വരണമെങ്കിൽ സാഹോദര്യം കൊണ്ടേ വരത്തുള്ളൂ. അല്ല വേറെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് ശരിയാക്കാനൊന്നും പറ്റത്തില്ല, ഇതൊക്കെ നന്നാക്കാമെന്ന് വിചാരിക്കുന്ന വെറുതെയാണ്. പരസ്പരം അവനവന്റെ മനസ്സിൽ എന്താണ്, എല്ലാവരുടെയും മനസ്സിൽ ഒരു സാഹോദര്യ ഭാവന ഉണ്ടായാൽ എല്ലാം ശരിയാവും. പിന്നെ നിങ്ങൾ ഓം ശാന്തി ശാന്തി എന്ന് പറയേണ്ട ആവശ്യമില്ല, വെറുതെ പ്രയോജനമില്ലാതെ പറയുന്ന എന്തിനാ, ഒരു പ്രയോജനമില്ല. അപ്പൊ അതാ പ്രായോഗിക പരിപാടി. അതുകൊണ്ട് ലോക സമാധാന സമ്മേളനം നടത്തുന്നത് നല്ലത് തന്നെ. സമാധാന സമ്മേളനം നടത്തിയിട്ട് കൊണ്ട് ഗുരുദേവൻ പറഞ്ഞല്ല, പെട്ടിയും തൂക്കി അങ്ങ് പോകും, അത്രയല്ല, ഒന്നും കാര്യങ്ങളൊന്നും നടപ്പി വരത്തില്ല. പ്രസംഗിച്ചവൻ പ്രസംഗം കഴിഞ്ഞ് പെട്ടിയും തൂക്കി പോകും. അപ്പൊ സഹോദര്യം എന്ന് പറയുമ്പോൾ എന്താണ്, പരസ്പരം കേൾക്കാനും അതുപോലെ തന്നെ പരസ്പരം പൊറുക്കാനും തയ്യാറാവണം അല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പൊറുക്കും, പിന്നെ ഒരുമിക്കും. ശരിക്കുള്ള സഹോദര്യമാണെന്നുണ്ടെങ്കിൽ നിതാന്ത വൈരാഗ്യം ആരുടെയും മനസ്സിനിക്കത്തില്ല. ചിലപ്പോൾ അങ്ങോട്ടും അടിയെ കൂടി കഴിഞ്ഞാൽ തന്നെയും സൗഹാർദ്ദമായിരിക്കും. തമ്മിത്തല്ലി എന്നാലും തല്ലിക്കൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് തമ്മി തമ്മി തല്ലിക്കൊണ്ട് തന്നെ ഇരിക്കണം, പിരിയാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്നാലും തല്ലാതിരിക്കാൻ പറ്റില്ല, സ്നേഹം കൊണ്ടാ തല്ല. തല്ലല്ല, തലോടലാണ്, തലോടലാണ് തല്ലല്ല. അപ്പൊ ഇവിടെ പറയുന്ന ഈ എന്താണ് അനുകമ്പ എന്ന് പറയുന്നത് ആദ്യം നിർവചിച്ചു എന്താണ്, ഒരു പീഡ എരമ്പിനും വരുത്തരുത്, ഇതാണ് അനുകമ്പ. ഇവിടെ അനുകമ്പയ്ക്ക് അനുഗ്രഹമോ ഒന്നുമല്ല. അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്, കള്ളൻ കാണിക്കപ്പെട്ടി കുട്ടി കുത്തി തുറക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് മുമ്പ് ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനും അനുഗ്രഹം കൊടുക്കും. കള്ളനാകാനും അവൻ അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹത്തിൽ കാര്യമുണ്ട്, അത് ദേവതകളുടെ അനുഗ്രഹമാണ്. അത് മനുഷ്യന്റെ നന്മയിലേക്കും തിന്മയിലേക്കും ഒക്കെ നയിക്കുന്നതാണ്. പിന്നെ വീരപ്പ ആനയൊക്കെ വെടിവെച്ച് കൊല്ലുന്നുമ്പേയും അനുഗ്രഹം വാങ്ങിയിട്ടേ വെടിവെക്കും, വേണമെങ്കിൽ തോക്കിനെ പൂജിച്ചിട്ടായിരിക്കും മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ഈ അനുഗ്രഹം എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഇതൊന്നും യോജിക്കുന്ന കാര്യമില്ല, അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് വെറും അർത്ഥശൂന്യമായ കാര്യമാണ്. ഇവിടെ ഇത് തന്നെയാണ്, ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക, ഇത് തന്നെ. അത് അരുളെന്ന് പറഞ്ഞാലും അത് തന്നെ, അൻപെന്ന് പറഞ്ഞാലും വേറൊരർത്ഥം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. എന്നാലേ അനുകമ്പ എന്ന് പറയുന്ന പൂർണ്ണമാകത്തുള്ളൂ. അതൊക്കെ ഇങ്ങനെ വരും, അതൊക്കെ എല്ലാവരും അത് തന്നെ. അതിപ്പോ എല്ലാത്തിനും സമൂഹത്തിൽ രണ്ട് കാഴ്ചപ്പാടല്ലേ. ഗുജറാത്തിലെ ബിൽക്കി ബാനു കേസ് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് 6-7 പേരെ കൊന്ന്, കൊച്ചു കുട്ടികളെ വരെ അവിടെ ബലാത്സംഗം ചെയ്ത് എല്ലാം ചെയ്തിട്ട് ആ ജയിൽ ശിക്ഷ കിട്ടിയവരെ പ്രത്യേക ഇളവ് കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വലിയ സ്വീകരണം കൊടുത്ത്. എന്തുകൊണ്ടാണ് സ്ത്രീകരണം കൊടുത്തത്? അത് ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട്. അത് അവർ ഒരു ഹിന്ദു സ്ത്രീയാണ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ സ്വീകരണം കിട്ടത്തില്ല. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയെ ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് ഈ ചെയ്ത ആൾക്കാർക്ക് ഭയങ്കരമായ സ്വീകരണം കൊടുത്തു. ഒരുപാട് ചർച്ച ചെയ്തതാണ്. അങ്ങനത്തെ മനുഷ്യനാണ്. എന്തുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ ചെയ്ത ഇങ്ങനെ ചെയ്ത് കൊന്ന് ഒരുപാട് പേര്, 6-7 പേര് കൊന്നു. ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. അവരുടെ ആകെ തെറ്റെന്താണ്? അവരൊരു മുസ്ലിമാണ്. എന്നിട്ട് ചെയ്ത് പുറത്തു വന്നവര് ഭയങ്കരമായി ആഘോഷിച്ച് പത്രങ്ങളിലൊക്കെ ഫോട്ടോ. അതിനും അതുപോലെ അതിനും എത്രയോ ഭേദമാണ് മണിച്ചേര് സ്വീകരണം കൊടുത്ത്. മണിച്ചെന്തായാലും നേരിട്ടത് കലക്കിയില്ലല്ലോ. ഇത് നേരിട്ട് ചെയ്തവർക്കാണ് സ്വീകരണം കൊടുത്തത്. എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ. അതാണ് മതം. ഈ മതം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് ഗുണം ചെയ്യുന്ന അല്ല എന്ന് പറയുന്ന ഇതുകൊണ്ട് അത് നല്ലതായിട്ടൊന്നുമില്ല. കാലഭരണപ്പെട്ട ഒരു സാധനം, മനുഷ്യൻ വലിച്ചെറിയേണ്ട ഒരു സാധനമാണ്. എത്ര കാലം അത് നിലനിൽക്കുന്നോ ഈ സമൂഹത്തിൽ അശാന്തിയും അസ്വസ്ഥതയും ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും. കാരണം അതിൽ ഇങ്ങനെയൊക്കെയുള്ള മോശമായ വശങ്ങൾ കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. നന്മ കൊണ്ടല്ല നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ് ജാതിഭേദം മതദ്വേഷം എന്താണ്. മതദ്വേഷം ഇല്ലാതാവണമെങ്കിൽ മതം ഇല്ലാതാവണം. അല്ല, അങ്ങനെ മതദ്വേഷം ഇല്ലാതാവുന്നു. ജാതിഭേദം പോകണമെങ്കിൽ ജാതി ഇല്ലാതാവണം. അല്ലെങ്കിൽ മതത്തിന് ഗുരു പറഞ്ഞ നിർവചനം വേണം. ഏതാണ്? ജഗതിയിൽ ഇമ്മതം ഏകം. ഏതാണ് ഏകമതം? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ഒന്ന്. പിന്നെ വേറെന്തെന്താണോ? അഖിലരും ആത്മസുഖത്തിനായ പ്രയത്നം സകലവും സദാവി ചെയ്തിരുന്നു. ഇതാണ് ഏകമതം. ഈ ഒരു മതമല്ലാതെ ആ മതം നല്ലതാണ്. അത് പിന്നെ വിദ്വേഷത്തിന് അവകാശം. ഒരു മതമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം ആവശ്യമില്ലാത്ത മനുഷ്യനെ കൊല്ലിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ ബാക്കി നോക്കാം. അരുളാൽ വരും ഇമ്പം അൻപകന്ന് ഒരു നെഞ്ചാൽ വരും അല്ലൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അരുളാൽ വരും ഇമ്പം. അരുളെന്ന് വെച്ചാൽ ഒരു വീട് എറുമ്പനും വരുത്താതിരുന്നു കഴിഞ്ഞാൽ അതിൽ വരും ഇമ്പം, ഒരാനന്ദമാണ്. ആരെയും നമ്മൾ ദ്രോഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവൻ അതൊരാനന്ദമായിരിക്കും എന്നുള്ളതാണ്. ആ പ്രവൃത്തി അവന് കൊടുക്കുന്ന ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അവന് ഉപദ്രവം ഉണ്ടാകില്ല എന്നർത്ഥമില്ല. അതൊക്കെ ഉണ്ടാകാം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒരാള് ധാർമ്മികനായി ഇരിക്കുന്നു, വേറൊരാള് ഇയാള് ധാർമ്മികനാണ് അതുകൊണ്ട് ഇയാള് ഉപദ്രവിക്കണ്ടാകുന്നു വിചാരിക്കില്ല. ഉപദ്രവം അയാൾക്കും ഉണ്ടാകും. പക്ഷെ ധാർമ്മികമായ ഒരു പ്രവൃത്തിയിൽ നിന്ന് അയാൾക്ക് ശരിയായ ആനന്ദം അയാൾക്ക് കിട്ടും എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് ശാന്തമാകും. അതുകൊണ്ട് അതാണ് ആനന്ദം ഉണ്ടാകുന്നത്. അയാളുടെ പ്രവൃത്തി അയാൾക്ക് ആനന്ദം കൊടുക്കുന്നു എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മോഷ്ടിക്കാനാണ് പോകുന്നത്. മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്പത്തുണ്ടായിരിക്കും. ആ സമ്പത്തും കൊണ്ട് 5-സ്റ്റാർ ഹോട്ടലിൽ പോയി ആള് ജീവിക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷേ അവന്റെ ഉള്ളിൽ എപ്പോഴും അവനെ നിരന്തരം ഏറ്റയാടിക്കൊണ്ടേയിരിക്കും. എന്താണ് പോലീസിന്റെ പിടിച്ചാലോ? അവനെപ്പോഴും പേടിച്ച് പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ അവൻ ആ പേടിയെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മദ്യപിക്കുന്നതും ഇങ്ങനെ ആഡംബരങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അവൻ ആനന്ദം ഉണ്ടാകത്തില്ല ആ ജീവിതത്തിൽ. അതിൻ്റെ പിന്നിൽ എപ്പോഴും ഭയ ആശങ്കകളും ഉണ്ടായിരിക്കും. അസുഖം അങ്ങനെയല്ല, അവൻ നേരെയാണ് ജീവിക്കുന്നതെങ്കിൽ അവന് പിന്നെ അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. പിടിക്കുമോ എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല. ഏത് തെറ്റ് ചെയ്യുന്നവൻ്റെ ഉള്ളിലൊരു ഇത് കാണും, ഞാൻ പിടിക്കുമോ, പിടിക്കപ്പെടും. കാരണം അവനറിയാം ഈ സമൂഹത്തിലൊരു വ്യവസ്ഥയുണ്ട് ഇത് പിടിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും എന്നുള്ള ഒരു ഭയം എപ്പോഴും കാണും. അതാണ് ആനന്ദമില്ലാത്ത. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ അവന് സന്തോഷമാണ്. ആ ഒരു ഭയം അവനില്ല. അതാണ് പറയുന്നത് അരുള കൊണ്ട് ആനന്ദം വരും. അല്ലാതെ അവന് ജീവിതത്തെ ദുഃഖം വരില്ലെന്നല്ല. ദുഃഖം എല്ലാവർക്കും വരാം. മറ്റുള്ളവരിപ്പോ നിങ്ങൾക്ക് ദുഃഖം വരുത്തണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചാൽ ദുഃഖം വരും. ആത്യന്തികമായിട്ട് ഇങ്ങനെയുള്ള ധാർമ്മിക ജീവിതം നേരെ ജീവിക്കണം, മോഷ്ടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള വഴിവിട്ട പ്രവൃത്തികളിൽ പോയാൽ, അധാർമ്മികമായ പ്രവൃത്തികളിൽ പോയാൽ അവന് സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനം ഉണ്ടെങ്കിലേ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം ഒരു പീഡ എറുമ്പിനും മരത്തരെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുക, അത് തീർച്ചയായിട്ടും ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്ന ജീവിതമായിരിക്കും. തീർച്ചയായിട്ടും പറ്റും, യാതൊരു സംശയമില്ല. ഇപ്പൊ വേണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, കുനിഞ്ഞേന്റെ ഇപ്പൊ കരയിൽ നിന്ന് ഇവിടെ കിടന്ന് നിലവിളിക്കുന്ന കാണിച്ചത്. മറ്റുള്ളവർ വിചാരിച്ചാൽ ദുഃഖിപ്പിക്കാൻ പറ്റും, അത് പറ്റും. അതിപ്പോ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. ഇപ്പൊ യുദ്ധം നടക്കുന്നു ലോകത്തിന്റെ ഒരു ഭാഗം, നമ്മളിവിടെ എത്ര സമാധാനമായിട്ടിരുന്ന് അനുകമ്പയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉക്രൈനിലൊക്കെ ഇപ്പം നടക്കുന്നത് എന്താണ്? അവിടെ വീട്ടിൻ്റെ അകത്തിരിക്കാൻ പറ്റില്ല, അവർ ഭൂമിക്കടിയിൽ ട്രെഞ്ചിൽ പോയിരിക്കണം. സ്ത്രീകൾ പുറത്തിറങ്ങിയ പിടിച്ച് റേപ്പ് ചെയ്യും, കുട്ടികളെ ഉപദ്രവിക്കും, പകുതി വന്ന ശരീരം. ഇതൊക്കെ അവർ മറ്റുള്ളവർ ചെയ്യുന്നതല്ലേ, അവരവർക്ക് അവനവനം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അവരതിനെന്താ തെറ്റ് ചെയ്ത്? ഒരു തെറ്റും ചെയ്തില്ല. അപ്പൊ ദുഃഖമെന്ന് പറയുന്നത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണ്, അതാണ് യുദ്ധം. പലതരത്തിലുള്ളവർ സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നു, വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെടുന്നു. കൈയും കാലും ഒക്കെ ഇല്ലാതെ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, കണ്ണില്ലാതെ ജീവിക്കേണ്ട, ദേഹം മുഴുവൻ പൊള്ളി ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. വളരെ ക്രൂരതയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അവിടെ ക്രൂരത ചെയ്യുകയാണ് ജയിക്കാൻ വേണ്ടി. അപ്പം മനുഷ്യൻ മറ്റുള്ള, നമ്മളിപ്പോൾ അനുകമ്പ എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം വരും. നമ്മളവിടെ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഓടി രക്ഷപ്പെടാനേ ശ്രമിക്കും. നമ്മളവിടെ പെടുകയാണെങ്കിൽ തനിക്കിതൊന്നും പറ്റരുതെന്നേ ആരും ആഗ്രഹിക്കത്തുള്ളൂ. കണ്ണോടുകൂടി കുറേ കാലം ജീവിച്ചിട്ട് കണ്ണില്ലാതെ ജീവിക്കുമ്പോഴേ അറിയാം അതിൻ്റെ പ്രയാസം. അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല, കേട്ട് കേൾവിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. എനിക്കതറിയത്തില്ല, എനിക്കറിയത്തില്ല. അതറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറയത്തില്ല. പാർട്ടിക്കാരങ്ങനെ തടയുന്നുണ്ടോ അങ്ങനെയൊന്നും ഞാൻ പത്രങ്ങളൊന്നും വായിച്ചിട്ടില്ല. അതെനിക്കറിയത്തില്ല. അറിയാം, പാർട്ടി ഗ്രാമമുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഗുരുദേവന്റെ പടം വയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നില്ല. അത് കാരണം എന്തെന്ന് വെച്ചാല്, ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം തെയ്യം നടക്കുന്നുണ്ട്, തെയ്യം എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ തെയ്യം നടക്കുന്നിടത്ത് ഒരാളുടെ വീട്ടിലെ ഒരു ഗുരുവിന്റെ പടം വെച്ചിരുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി അതെടുത്ത് മാറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അവര് ഇത്രയേ ഉള്ളൂ സ്വാമി പറയുന്നത്, കേട്ട് കേൾവികൾ പറയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. അവർ പറയുന്ന ഇപ്പോൾ ഒരു അമ്പലമോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ RSSകാർ കയറി ഭരണം നടത്തുമ്പോൾ അവർ ചെറുക്കും. അല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരണം നടത്തുന്നതെങ്കിൽ അവിടെ ഏത് അമ്പലത്തിലും എന്ത് പടവും എന്തും വയ്ക്കാം, ഒരു കുഴപ്പമില്ല. അവിടെയുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മത്സരം എന്ന് പറയുന്നത് ഇതാണ്. RSSകാരാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കും. RSSകാർക്ക് പാർട്ടി ഗ്രാമമുള്ളതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്. ഇവരെ നിയന്ത്രണത്തിൽ എന്ത് നടത്തിയാലും കുഴപ്പമില്ല. മറ്റൊരു ഇതിന് അതാണ് അവിടെ നടക്കുന്നത്. അല്ല, ഈ സ്വാമി പറയുന്നതൊക്കെ വെറുതെ അതിശയോക്തികൾ പറയുന്നതാണ്. കാരണം അതെല്ലായിടത്തും ഞാൻ അവിടെ പോയി വീടുകളിൽ പോയിട്ടുള്ളതാണ്. കണ്ണൂരിൽ ഈ കലാപം നടന്ന സ്ഥലത്ത് വീടുകളിൽ പോയതാണ്. ശിവഗിരിയിൽ നിന്ന് പോയ വഴിക്ക് എന്നെ കുറച്ച് ആൾക്കാർ വിളിച്ചുകൊണ്ട് അവരെ വീട്ടിൽ, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് വീടുകളിൽ ക്ലാസ് കൊടുത്ത് അവരെ വീടുകളൊക്കെ ഗുരുദേവന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, അവിടെ ഈ സംഘടന നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയിൽ നിന്നാൽ മറ്റു കക്ഷിക്കാരെ അനുവദിക്കില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ, അല്ലാതെയൊന്നുമില്ല. കാരണം അവർ അതൊക്കെ അത് വെറുതെ ഉണ്ടെങ്കിൽ പോയി നോക്കി ഒരു ഫോട്ടോ എടുത്തുകൊണ്ടോ. ഞാൻ പോയപ്പോ ഇല്ലായിരുന്നു. ഞാൻ പോയ സമയത്ത് അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ലായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് അവിടെ കലാപമൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവിടെ. പിന്നെ ഈ പ്രശ്നമുണ്ട്, RSS കമ്മ്യൂണിസ്റ്റ് ആ ഇതുണ്ട്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്തെങ്കിലും അതിപ്പോ ഇതായിരിക്കും. പൊതുവെ കേരളത്തിൽ പൊതുവെ ഇങ്ങനെ ഒരു ധാരണയുണ്ട്. പിന്നെ എന്താണ് ഈ NSS എന്ന് പറഞ്ഞ RSS BJP എന്നും SNDP എന്ന് പറഞ്ഞ ഇടതുപക്ഷം എന്നൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. മനസ്സിലായോ? ശിവരി പ്രശ്നം വന്നപ്പോ എന്നെ RSS എന്ന് എന്തിനാ പറഞ്ഞത്? ശിവരി ജാതി പറയാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കിക്കോണം. ഇത് പൊതുവെ കേരളത്തിന്റെ ഒരു മനഃശാസ്ത്രമാണത്. മനസ്സിലായോ? എന്താ ഈ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയാ മതി എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതറിയാം, ഈ പറഞ്ഞ ആൾക്കാർക്ക് തന്നെ അറിയാം ഞാൻ RSS അല്ലാന്ന്. പറഞ്ഞ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം, കാരണം ഞാൻ 4 വർഷം കൂടെ ഇരുന്നിട്ട് ഒരു RSSനും പോയിട്ടില്ല. പക്ഷെ ബോധപൂർവം അത് പറഞ്ഞാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ RSS എന്ന് പറയുമ്പോൾ തന്നെ സംഗതികൾ തെറ്റിദ്ധരിപ്പിക്കാം. അതാണ്, അത് തന്നെയാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ NSS എന്ന് പറഞ്ഞ് ചെന്നെന്ന് പറയുന്നത് RSS-കാരായിരിക്കും. അപ്പം മറ്റവരെ എതിർത്തിരിക്കും. ഇതായിരിക്കും അവിടെ സംഭവിച്ചത്. പിന്നെ അത് സാമുദായികമായി തിരിക്കും. അത് NSS വന്നപ്പോൾ മറ്റവർ തിരിച്ചു വന്നു. അവിടെ ഈ രണ്ട് പ്രശ്നമേ ഉള്ളൂ, RSS മാർസിസ്റ്റ്. ഈ രണ്ട് പ്രശ്നം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനാ എല്ലാ അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ബാക്കിയെല്ലാം. എങ്ങനെ സമുദായ സംഘടനകൾക്ക് അവർ സ്വാധീനം കൊടുക്കാത്തതെന്ന് വെച്ചാൽ സമുദായ സംഘടന അവരെ അനുവദിക്കും, അവരുടെ പാർട്ടിയിലൂടെ ആണെങ്കിൽ അനുവദിക്കും. മനസ്സിലായോ? അല്ല, അനുവദിക്കില്ല. മാർസിസ്റ്റ് സമുദായ സംഘടനയാണെങ്കിൽ അനുവദിക്കും, RSS സമുദായ സംഘടനയാണെങ്കിൽ അനുവദിക്കും. അതിൽ നിന്ന് വേറിട്ടൊന്നും പറ്റില്ല. വന്നു കഴിഞ്ഞാൽ അവരുടെ പിടിയിൽ നിന്ന് പോകും. അവിടെ ഈ രണ്ട് പ്രദർശനമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കോൺഗ്രസും ഉണ്ട്, അടിയുള്ളന്ന് കുറച്ച് കോൺഗ്രസ്സുകാർ, ഇത്രയും അവിടെ ഉള്ളു. അപ്പം അതുകൊണ്ട് അത് വേറെ വിഷയം. അതിപ്പോ എന്താ നമ്മൾ അവിടെ പറയാൻ പോയി? ഈ സ്വാമികളെ ആവശ്യമില്ലാത്തത്. ആ സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവർ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയാലും ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ സമാധാനമില്ലെങ്കിൽ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. നമ്മൾ സമാധാനമായാലും ഇരുന്നാലും മറ്റുള്ളവരും നമ്മളെ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ആ സമൂഹത്തിൽ മൊത്തം എന്ത് വരണം? ഒരു സമാധാനം ഉണ്ടാവണം. അപ്പോൾ അത് സമാധാനം വരണമെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സഹോദര ഭാവന വളർത്തിയെടുക്കുക, സഹോദരനാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം വരണം. പരസ്പരം പെരുമാറുമ്പോൾ സഹോദരന്മാരെന്നുള്ള പെരുമാറ്റം വരണം. ഇതാ പറഞ്ഞത്, അതുണ്ടാക്കിയെടുക്കുക. അല്ല, മേളിൽ താഴെ അങ്ങനെയല്ല, ജൂനിയർ സീനിയർ എന്നുള്ളതല്ല, സഹോദരൻ എന്നുള്ള പെരുമാറ്റം ഉണ്ട്. ഇപ്പൊ അരുളൻപ അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണത് വ്യക്തമായി എന്ന് ഞാൻ ധരിക്കുന്നു. ഇത് വ്യക്തമായ മേളിൽ പറഞ്ഞത് ഇനി കുറച്ചുകൂടെ വ്യക്തമാകും. എന്താണ്? അരുളാൽ വരും ഇമ്പം. അപ്പോ അനുകമ്പ, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ ഒരുവനിൽ ഉണ്ടെങ്കിൽ അവനിൽ എന്തൊരു ആനന്ദം ഉണ്ടാവും. ആ ജീവിതത്തിൽ അവനെ ഇപ്പൊ ഗുരു എല്ലാം ഇങ്ങനെ എന്താണോ അനുകമ്പ വൃതത്തിൽ ജീവിച്ചു. എന്തുകൊണ്ടങ്ങനെ ജീവിച്ചു? കാരണം ആ ജീവിതം ഗുരുവിന് ആനന്ദം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ജീവിച്ചത്. വ്യക്തിപരമായ ആനന്ദം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ജീവിച്ചത്. അത് സന്തോഷത്തെ ഉണ്ടാകും. ഇപ്പോൾ അവിടെ കുറെ കടന്നലിരിക്കുന്നു, വേണമെങ്കിൽ നശിപ്പിക്കാതന്നെ. പക്ഷേ അവിടെ ഇരിക്കുന്ന കടന്നലിനെ നമ്മൾ പോയി നശിപ്പിച്ച സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിന് ഒരു കുത്തു വരും അല്ലേ. ചെയ്യാൻ പാടുണ്ടോ? ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെന്ത് വരും? അവിടെ അത് അതിനെ നശിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ മനസ്സിൽ ആ കുത്ത് തോന്നിയിട്ടുണ്ട്, പക്ഷെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്റെ മുമ്പിൽ ആ ഒരു സന്ദർഭത്തിൽ ഞാനത് ചെയ്തു. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചെയ്തത് ശരിയല്ല, ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തു, കടന്നലും ഞാൻ നശിപ്പിച്ചു. പക്ഷേ അത് ചെയ്യാൻ പാടില്ല, എപ്പോഴും മനസ്സിൽ തോന്നുന്നത് ചെയ്യാൻ പാടില്ല എന്നതിന് തോന്നും, ചെയ്ത് ശരിയെന്ന് ഒരിക്കലും തോന്നുന്നു. അപ്പോ ആ തോന്നുന്നതാണ് നമുക്ക് പറയുന്നത് സന്തോഷം ഇല്ലാതാക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ അവിടെ പിന്നെ നമ്മുടെ സന്തോഷം ഇല്ലാതാകും. അങ്ങനെ തോന്നുമ്പോൾ അത് ചെയ്ത് ശരിയല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് നമുക്ക് ആ ചെയ്ത് ശരിയല്ല എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അപ്പം നമ്മുടെ സന്തോഷം അവിടെ നഷ്ടപ്പെടും. ഏത് പ്രവൃത്തിയായാലും ശരി, അപ്പോ അരുളാൽ വരും ഇമ്പം അൻപകന്നുരുന്നെച്ചാൽ അത് തന്നെ, അൻപെന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഒരു പീഡ എറുമ്പനും വരുത്തരുതെന്നുള്ള വിചാരമില്ലാത്ത ആ മനസ്സുകൊണ്ട് വരും അല്ലലൊക്കെയും. എന്തുകൊണ്ടാണ് അല്ലലൊക്കെയും വരുന്നത്? അനുകമ്പ ഇല്ലാതാകുമ്പോൾ മനുഷ്യന് ദുഃഖം വരുന്നത് എങ്ങനെയാണ്? അനുകമ്പ ഇല്ലെങ്കിൽ അവൻ ക്രൂരകർമ്മങ്ങൾ ചെയ്യും, ക്രൂരകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവന് ദുഃഖം ഉണ്ടാവും. സാധാരണഗതിയിൽ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യുമ്പോൾ അവൻ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കും. കൊല്ലുക മാത്രമല്ല, ഒരു ക്രൂര സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ എല്ലാ വ്യക്തികളോടും അത് കാണിക്കും. ഏതെങ്കിലും പ്രാണിയെ കൊല്ലുക മാത്രമല്ല, മറ്റുള്ളവരടുത്ത് അവൻ ക്രൂരമായി പെരുമാറും. അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന എല്ലാ ഉപദേശങ്ങളും ഒരു നോർമലായ മനുഷ്യന് മാത്രമേ ഇതൊക്കെ സാധ്യമാകും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും, മനുഷ്യന്റെ മാനസികമായി സംഭവിക്കുന്ന വികലതകൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഉപദേശങ്ങളൊന്നും ബാധകമേ അല്ല. അവിടെ ഇതൊന്നും ജീവിക്കില്ല. കാരണം എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 40 പേരെ കൊന്ന്, 50 പേരെ കൊന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അത് വ്യക്തിവൈകല്യമാണത്, കാരണം അവിടെ ഉപദേശം ഒന്നും കൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് അവരെ പിടിച്ച് ജയിലിനകത്ത് അവരെ പുറത്തിറക്കി വിടാറില്ല, കാരണം അവരുടെ ഈ പറയുന്ന ഉള്ളിലിരിക്കുന്ന ബ്രെയിനിൻ്റെ ഒരു മാൽ ഫങ്ഷനാണ്, അത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ ഇത്തരം ഉപദേശങ്ങളൊന്നും വില പോകത്തില്ല. ആരിലാണോ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള മനുഷ്യൻ, അവരിൽ മാത്രമേ ഈ പറയുന്ന സദാചാരത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ ഉപദേശങ്ങൾ വില പോകത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ കാണരുത്. അത് മൃഗങ്ങളുടെ പോലും അങ്ങനെ കാണത്തില്ല. മൃഗങ്ങൾ അതിൻ്റെ വിശപ്പിന് വേണ്ടി അത് വേട്ടയാടും, പക്ഷെ മനുഷ്യൻ ചിലപ്പോൾ അങ്ങനെയല്ല. റിപ്പർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഒരേ ഉറങ്ങിക്കിടക്കുന്നവനെ പോയി തലക്കടിച്ചു കൊല്ലും, എന്നിട്ട് അത് അവൻ ആനന്ദമാണ്. ഈ അടുത്ത കാലത്ത് ഒരു റിപ്പറെ ജയിലിലടച്ചിരുന്നു, അവൻ ജയിലിൽ കിടന്ന് ഒരു തന്നെ തലക്കടിച്ചു പോകും, ജയിലിൽ കിടന്നിട്ട് അവസരം കിട്ടി. കാരണം കൊല്ലുന്നത് അവൻ ആനന്ദമാണ്. എന്തുകൊണ്ട്? അവൻ്റെ ബ്രെയിൻ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. അപൂർവമായി സംഭവിക്കുന്ന ചില ഇതാണ്. അപ്പോൾ അത്തരക്കാരടുത്തു നിന്നും അല്ല ഇത് പറയുന്നത്, ഇത് നോർമൽ മനുഷ്യൻ സാധാരണ മനുഷ്യനോട് പറയുകയാണ്. അപ്പൊ ചില നമ്മുടെ ഈ സമൂഹങ്ങളിൽ, സന്യാസ സമൂഹങ്ങളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില ആൾക്കാർ കടന്നുകൂടും. അവര് ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലൊക്കെ ഒരുതരം വന്യമായ ആനന്ദം കണ്ടെത്തും. വന്യമായ ആനന്ദം, വാസ്തവത്തിൽ വന്യമായ ആനന്ദമല്ല, ഒരു എന്താണ് ആസുര ആനന്ദം എന്ന് പറയും, ആസുരികമായ ഒരു ആനന്ദം കണ്ടെത്തും ഈ പറയുന്ന ആൾക്കാരെ പോലെ. അതവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അങ്ങനെ സംഭവിക്കും. അതാണ് ആശ്രമങ്ങളുടെ കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഒരിക്കലും നന്നാവാൻ പറ്റത്തില്ല, അവരുടെ മരണത്തോടുകൂടി അത് അവസാനിക്കും. അവർക്ക് ഗൂഢമായ ആനന്ദമാണ്. വേറൊരുത്തൻ്റെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് വേറൊരുത്തൻ്റെ ദുഃഖം പറയുമ്പോൾ, വേറൊരുത്തൻ്റെ കഷ്ടപ്പാട് പറയുമ്പോൾ ഉള്ളിൽ ഊറി ഊറി ആനന്ദിക്കുന്നു, ഊറി ഊറിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദമൊക്കെ അവരുടെ മരണത്തോടുകൂടി തന്നെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല, എന്തിനങ്ങനെ ചിരിക്കുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഈ സമൂഹത്തിൽ തന്നെ അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവരോടല്ല ഇതെന്നും പറയുന്നത്, ഇതൊന്നും ഉപദേശിച്ചെന്നും പറഞ്ഞാൽ അവരൊരിക്കലും നന്നാക്കാൻ പറ്റില്ല. അവരൊക്കെ പിടിച്ചതുപോലെ ജയിലിലാകത്തിടുകയോ അല്ലെങ്കിൽ അവർ മരിക്കുകയോ അതൊക്കെ ഉള്ളു. എല്ലാം ഉപദേശം കൊണ്ട് മനുഷ്യൻ നന്നാക്കാൻ പറ്റത്തില്ല. അപ്പോ അൻപകന്ന നെഞ്ച് മനസ്സ് ക്രൂരതകൾ ചെയ്യുന്ന അവന് എന്തായാലും ശരി, എന്താണ് അല്ല ഒക്കെയും വരും, അവന് ദുഃഖം ഉണ്ടാവും. ഇരുൾ അൻപിന മാറ്റം, ഇരുളെന്ന് പറയുന്നത് തിരുക്കുറളിലും വരുന്നുണ്ട്. ഇതേ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെയും വരുന്നുണ്ട് ഇരുൾ. ഇരുളെന്ന് വെച്ചാൽ അവിടെ അർത്ഥം എന്താണ്? അറിവില്ലായ്മ, ബോധമില്ലായ്മ. ആ ബോധമില്ലായ്മ എന്ത് ചെയ്യുന്നു? അൻപിനെ മാറ്റും, അനുകമ്പയെ മാറ്റും. ഒരു വീട് എറുമ്പിനും മരത്തരുന്നുള്ള ആ ചിന്തയെ മാറ്റും എന്ന് വെച്ചാൽ ആ ചിന്തയെ കൊണ്ടുവരത്തില്ല. മാറ്റുക എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ലാതാകുന്നതല്ല. സമൂഹം അല്ലേ, സമൂഹത്തിൽ ചില വ്യക്തികളിൽ ഈ അനുകമ്പ കാണത്തില്ല. മിക്കവാറും എല്ലാ മനുഷ്യരിലും കാണും, മൃഗങ്ങളിലും കാണും. അൻപെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനിൽ മാത്രമുള്ള ഒരു ഗുണവിശേഷമുണ്ട്, എല്ലാ പ്രാണികളിലുമുണ്ട് അൻപതെന്ന് പറയുന്നത്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന എവിടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു പ്രാണി ഒരു പട്ടി എടുത്തു നോക്കുക. ഒരു പട്ടി അത് പ്രസവിച്ചു കിടക്കുമ്പോൾ ആ കുട്ടികളോട് അത് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ നമുക്ക് അതിശയം തോന്നിപ്പോ. ആ തള്ളപ്പട്ടിക്ക് കുട്ടിയോടുള്ള സ്നേഹം അല്ലേ, അതിനുവേണ്ടി അത് ഭക്ഷണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അത് ഉള്ളിലാക്കി കൊണ്ടുവന്ന് ഛർദ്ദിക്കും, അത് കഴിക്കത്തില്ല. സ്വന്തം ഭക്ഷണം പോലും അത് ഉപേക്ഷിക്കണം. എല്ലാ പ്രാണികളും പക്ഷികളായാലും ശരി, അത് മുട്ടയിട്ട് വിരിയുന്ന സമയത്ത് അത് സ്വയം ഭക്ഷണം കഴിക്കത്തില്ല. ആ ഭക്ഷണം കൊണ്ടുവന്നു അതിൻ്റെ കുട്ടിക്ക് കൊടുക്കും. ആ സമയത്ത് ഇതെല്ലാം മെലിഞ്ഞു ഉണങ്ങി ഇരിക്കും. കാരണം അത്രയും അൻപാണ് അതിൻ്റെ ആ കുഞ്ഞിനോട് അത് കാണിക്കുന്ന സ്നേഹം. അതിനെ വളർത്തിയെടുക്കാം. കാക്കയായാലും ഏത് പക്ഷിയെങ്കിലും ശ്രദ്ധിച്ചു പോകും, ഏത് മൃഗത്തെ ശ്രദ്ധിച്ചു പോകും. പക്ഷെ അത് ആ ഒരിടത്തെ കാണിക്കത്തുള്ളൂ, എല്ലായിടത്തും കാണിക്കത്തില്ല. അത് ആ സമയത്ത് വേറെന്തിനെ കൊന്നായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്, കൊല്ലുന്നിടത്ത് അതിനത് കാണത്തില്ല. പക്ഷെ അതിന് അൻപ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്നേഹം എന്ന് പറയും, അത് കാണും. പക്ഷെ ഒരു വീട് ഉറുമ്പിനും വരത്തരുന്നുള്ള വികാരം വരത്തില്ല, അത് വരത്തില്ല. പക്ഷെ തൻ്റെ കുഞ്ഞിനോട് അങ്ങേറ്റത്തെ സ്നേഹമായിരിക്കും അത്. അതിനുവേണ്ടി അത് ആഹാരം ഉപേക്ഷിച്ച്, ഊണ് ഉപേക്ഷിച്ച്, ഉറക്കം ഉപേക്ഷിച്ച് അതിനുവേണ്ടി തന്നെ ജീവിക്കും. മനുഷ്യനും അത് തന്നെ ചെയ്യുന്നത്. സ്വന്തം കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ എത്രമാത്രം ബുദ്ധിമുട്ടും, സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് അത്രയും ത്യാഗം. ആര് സഹിക്കും? എല്ലാ പ്രാണികളിലും അമ്മമാർ സഹിക്കുന്ന ത്യാഗം ആരാ സഹിക്കുന്നത്? ചിലടത്ത് അച്ഛന്മാരും ഉണ്ട് കേട്ടോ. നീർക്കുതിരയൊക്കെ അച്ഛനാണ് പ്രസവിക്കുന്നത്, കുട്ടികളെ പ്രസവിക്കുന്നു. അറിയാമോ, വെള്ളത്തിൽ കിടക്കുന്ന ഒരു നീർക്കുതിര അത് പ്രസവിക്കുന്ന അച്ഛനാണ്. കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികളെ അതിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ചിലടത്ത് അങ്ങനെ അച്ഛന്മാരുമുണ്ട്, ചില ജീവികൾ. ജീവികർക്കം വളരെ അത്ഭുതമാണ്, പൊതുവെ അമ്മമാർ. അവിടെയൊക്കെ ഈ ഇതുണ്ട്, സ്നേഹമുണ്ട്. അൻപിന് സ്നേഹം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ അതുണ്ട്. പക്ഷെ മറ്റ് പ്രാണികൾക്കൊന്നും പീഡ വരുത്തരുത് എന്നുള്ള ബുദ്ധി ഈ സൃഷ്ടിയിൽ സൃഷ്ടാവിനും എവിടെ നോക്കിയാലും ഒരിടത്തേ ഉള്ളൂ. എവിടെ എവിടെയുള്ളത്? മനുഷ്യനിൽ മാത്രം. മനുഷ്യനിലെ അതിനുള്ള സാധ്യതയുള്ളൂ. ദേവന്മാർക്കില്ല, പടച്ച തമ്പുരാനില്ല, ആരിലുമില്ല. ഇവരെല്ലാം അനുഗ്രഹിക്കും, കുട്ടിച്ചാത്തനും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുവാൻ ആരും പിന്നോട്ടിക്കത്തില്ല. പക്ഷെ അനുകമ്പ, ഇവിടെ പറയുന്ന അനുകമ്പ എന്ന് പറയുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റിടത്തൊക്കെ സ്നേഹമുണ്ട്. അപ്പോ ഒരു കാക്ക അതിൻ്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുമ്പോൾ അതിന് ആനന്ദം കിട്ടുന്നതുകൊണ്ടാണ്. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അമ്മയ്ക്ക് ആനന്ദം കിട്ടുന്നതുകൊണ്ടാണ്. അതാണ് അവരുടെ അമ്മയുടെ ആനന്ദം. അതാണ് അരുളാൽ വരും ഇമ്പം ആനന്ദം ഉണ്ടാകും. പക്ഷെ അൻപകന്നൊരു മനസ്സാൽ വരും അല്ലലൊക്കെയും എല്ലാ ദുഃഖങ്ങളും വരും. ഇരുൾ അൻപിനെ മാറ്റും. ആ ഇരുളെന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിവില്ലായ്മയാണ്, മനസ്സിലായി? അറിവില്ലായ്മയാണ്. കാരണം ഇതൊരു ബോധത്തിലാണ് ചെയ്യുന്നത്. എല്ലാ പ്രാണികളും ചെയ്യുന്നതും മനുഷ്യൻ ചെയ്യുന്നു. പ്രാണികൾക്കെല്ലാം സഹജമായൊരു ബോധമുണ്ട്. കാരണം ഈ വംശവർദ്ധനവ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിന് കുഞ്ഞുങ്ങളോടൊരു സ്നേഹമെന്ന് പറയുന്നത് അത് അതിൻ്റെ ആ പ്രാണിയിൽ ജന്മന അതിൻ്റെ ബ്രെയിനിൽ അതുണ്ടാകുന്നതാണ്. അതിൻ്റെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിലുണ്ടാകുന്നതാണ് ഈ സ്നേഹമെന്ന് പറയുന്ന വികാരം. അത് തന്നെയാണ് അമ്മയുടെ മനസ്സിലും ഉണ്ടാകുന്നത്. ആ സൃഷ്ടി തന്നെ ഉള്ളതാണ്, സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അനുകമ്പ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് വിവേകം കൊണ്ടാണ്. ഈ ഒരു തിരിച്ചറിവാണ്, ഒരു പീഡ എറിമ്പിനും വരുത്തരുത് എന്നുള്ള ആ തിരിച്ചറിവ്. അതില്ലെങ്കിൽ അതാണ് ഇരുളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധമില്ലെങ്കിൽ അൻപിനെ മാറ്റം, പിന്നെ അവിടെ അൻപില്ല. ഈ പറയുന്ന ഒരു പീഡ എറിമ്പിനും വരുത്തരുത് എന്നുള്ള ആ ബോധം, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കശാപ്പുകാരെ കാണുന്നുണ്ടല്ലോ. അവരിൽ എന്താണ്? ഇരുളാണ് അവരുടെ മനസ്സിൽ. അവിടെ അനുകമ്പയ്ക്ക് സ്ഥാനമില്ല. അതാണ് ഇരുൾ അൻപിനെ മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായ പ്രവൃത്തി മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോ ആ പീഡയറമ്പര് മറ്റുള്ളവന് ദ്രോഹം വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന എന്തിന്റെ പേരിലായാലും ശരി, ആരായാലും ശരി, അവിടെ ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. അല്ലേ? നമ്മൾ ഒരു മത്സരത്തിൽ അന്യനെ പരാജയപ്പെടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ, എന്ത് മത്സരമായാലും ശരി. ആ സന്തോഷം അത് ആ സമയം ആ നിമിഷം എന്ന് വരുന്നു. പരാജയപ്പെടുന്നവന് ദുഃഖമാണ്, അവന്റെ ദുഃഖത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അത് ഇരുൾ തന്നെയാണ്. അവനവന്റെ കുറച്ച് സമയത്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഇരുൾ വരും. അപ്പോ ഇരുൾ വന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഓ, അവൻ പരാജയപ്പെട്ടല്ലോ, അവനെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ, ആ ഒരു സന്തോഷം. അവിടെ അത് മാത്രമേ നമ്മൾ ചിന്തിക്കൂ, ഏത് രീതിയിൽ അവനെ പരാജയപ്പെടുത്തുക, ഏത് രീതിയിലായാലും ശരി, എന്നിട്ട് അതിന് ഗൂഢമായി ആനന്ദിക്കുക, സന്തോഷിക്കുക. അതിനാണ് ഇവിടെ പറയുന്നത് മനസ്സിന്റെ ഇരുൾ. മറ്റുള്ളവരുടെ നഷ്ടം വന്നാൽ നമ്മൾ സന്തോഷിക്കുന്നു. ഒരുത്തൻ പഴുത്തലി ചൊട്ടി മറിഞ്ഞു വീണാൽ നമുക്കത് കോമഡിയാണ്. നമ്മൾ ആദ്യം എന്തായിരുന്നു? ചിരിക്കുകയായിരുന്നു. കൊള്ളാം, നന്നായിരിക്കുന്നു. അവനെ ഇവിടെ വേദനിച്ചു വന്നു. അവന് എത്രമാത്രം ഇത് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആദ്യം നമ്മളത് കോമഡിയായിട്ടാണ് കാണുന്നത്. പിന്നെയാണ് അപകടം പറ്റും, അയ്യോ മുറിഞ്ഞോ. രണ്ടാമതാണ് ആസ്വദിച്ചിട്ടാണ് പിന്നെ ചോദിക്കുന്നത് വല്ലതും പറ്റിയോ. അതെ, അവിടെ വരുന്ന ഇരുള് തന്നെയാണ് ആദ്യം വരുന്നത്. പിന്നെ വെളിച്ചം വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമൊന്നും പറ്റിയോ, കാണാൻ നല്ല രസമായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും പറ്റിയോ. ആണ് പറയുന്ന ഇരുൾ അൻപിനെ മാറ്റും. അല്ലല്ലൻ കരുവാകും കുരുവാം ഇതേതിനും.